അഷ്ടൻ ശബ്ദമാണ്. അഷ്ടൻ നിത്യബുഹനാന്നാണ്, ജസ് എന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അഷ്ടന ആ വിഭക്തവും അത് വരുന്നു. അഷ്ടൻ ശബ്ദത്തിന് ആത്വം വരുന്നു, വിഭക്തിപരമായിരിക്കും. വ്യക്തി എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വരാം, ഔജസ് എല്ലായിടത്തും വരും. അപ്പൊ അഷ്ടന്റെ നഗാരത്തിന് എന്ത് വരും? ആവം. അഷ്ടൻ അഷ്ട അഷ്ട ആന്നിരിക്കുമ്പോൾ എന്ത് വരും? അകത് സവർണ ദീർഘ അഷ്ട അഷ്ട ജസ് ഷസ്. ഇവിടെ ഷഡ്ഭ്യോ ലുക്ക് വരേണ്ടാണ്. അപ്പൊ എന്ത് പറയുന്നു? അഷ്ടാഭ്യ ഔസ്. ഇവിടെ അഷ്ടാന ആ വിഭക്തം എന്ന് പറയുന്നിടത്ത് വൃത്തി പറയുന്നുണ്ട്. ഹലാദ് ഹല്ലെന്ന് പറയുന്നത് പൂർവത്തിൽ നിന്ന് വരുന്നതല്ല, അടുത്ത സൂത്രത്തിൽ നിന്ന് മേലോട്ടെടുത്താണ്. പിന്നെ അപകർഷണമെന്ന് പറയും, മേളിൽ നിന്ന് താഴോട്ട് വരുന്നത് അനുവൃത്തി, താഴെ നിന്ന് മേലോട്ട് പോകുന്നത് അപകർഷണം. രായോഹലി എന്ന് പറയുന്ന അടുത്ത സൂത്രത്തിൽ നിന്ന് മേലോട്ടെടുത്താണ്. ഇത് അടുത്ത് അങ്ങനെയും ചെയ്യും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹലാദോ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞവിടെ വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാ എന്ന് പറയുന്നത് സാധാരണ സൂത്രത്തിൽ വാ എന്നുണ്ടോ? ഇല്ലെങ്കിൽ എവിടുന്ന് വരണം? പൂർവ്വസൂത്രത്തിൽ നിന്ന്. ഇവിടെ പൂർവ്വസൂത്രത്തിൽ നിന്ന് വരാനുമില്ല. പൂർവ്വസൂത്രത്തിൽ നിന്ന് വരാനുമില്ല, ഈ സൂത്രത്തിലൊട്ടില്ലതാണ്. എന്നാലും ആ വികല്പമായത് എന്തുകൊണ്ടാണ്? ഇത് ജ്ഞാപകം കൊണ്ട് കിട്ടുന്നതാണ്. ജ്ഞാപകം എന്ന് പറയുന്നത് അഷ്ടനോ ദീർഘ എന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രം പറയുന്നത് എന്താണ്? അസർവനാമസ്ഥാനങ്ങളിൽ, അതായത് ശസാദികളിൽ അഷ്ടൻ ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന ശസാദികൾക്ക് ഉദാത്തം സ്വരം വിരിക്കുകയാണ്. അഷ്ടൻ ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന അസർവനാമസ്ഥാനങ്ങൾക്ക് സ്വരത്തെ വിരിക്കും, ഉദാത്ത സ്വരത്തെ വിരിക്കും. പക്ഷെ ആ സൂത്രത്തിൽ പറഞ്ഞു ദീർഘാത്, ദീർഘമായ അഷ്ടൻ ശബ്ദത്തിന്റെ പരത്തിൽ ഇരിക്കുന്ന ശസാദികൾക്കാണ് ഉദാത്തത്തെ വിധിച്ചത്. ദീർഘമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? അഷ്ടൻ ശബ്ദം ദീർഘമല്ലാതെയും വരാം എന്നുവെച്ചാൽ ദീർഘമല്ലാതെ ഉള്ള അഷ്ടൻ ശബ്ദത്തിന്റെ പരത്തിലും ശസാദികൾ വരാമെന്ന് കിട്ടും. അതാണ് ജ്ഞാപകം. അപ്പോ ദീർഘമല്ലാതെയുള്ള അഷ്ടൻ ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന പരത്തിലും ശസാദികൾ വരാം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഏതാണ് അഷ്ടനോ ദീർഘ എന്ന് പറയുന്ന സൂത്രം കൊണ്ട് മനസ്സിലാക്കാം, ദീർഘമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഈ അഷ്ടൻ ശബ്ദത്തില് അപ്പൊ ദീർഘം വരാതിരിക്കുന്ന എങ്ങനെ? അത് അത് പ്രവർത്തിക്കാതിരുന്നാലേ പറ്റും, വികല്പമാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം അഷ്ടൻ ആ വിഭക്തം എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രവർത്തിക്കില്ല, അതെല്ലായിടത്തും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ രണ്ടു രൂപം വരും, അഷ്ടാഭ്യാന്നും വരും അഷ്ടഭ്യാന്നും വരും. അത് അഷ്ടനോ ദീർഘ എന്ന് പറയുന്ന സൂത്രം ജ്ഞാപകമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നിടത്തും വീണ്ടും പ്രശ്നം വരും. കാരണം ആ സൂത്രത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? ശസാദികൾ പരമിരിക്കുമ്പോൾ ഹ്രസ്വമായും വരാമെന്നാണ് അഷ്ടൻ ശബ്ദം, അതേ മനസ്സിലാകുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ജസ്സിനും ശസിലും ഹ്രസ്വം വരും എന്നങ്ങനെ മനസ്സിലാവും. കാരണം ആ സൂത്രം എന്താ പറയുന്നത്? ശസാദികൾ അസർവനാമസ്ഥാനങ്ങൾ പരമിരിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഹ്രസ്വം വരാമെന്ന്, കാരണം ദീർഘം എന്ന് പറഞ്ഞതുകൊണ്ട്. പക്ഷെ അത് ജസ്സിൻ ശസ് വരിക്കുമ്പോൾ ഹ്രസ്വം വരുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? അവിടെ പറയും ജ്ഞാപകസിദ്ധസ്യ സാമാന്യാപേക്ഷത്വം പരിഭാഷ. ഒരു കാര്യം ജ്ഞാപകസിദ്ധമാണെങ്കിൽ അത് സാമാന്യമായി പ്രയോഗിക്കാം. എന്നുവെച്ചാൽ അത് ആവശ്യമുള്ള മറ്റു സ്ഥലത്തും പ്രയോഗിക്കാം. വാസ്തവത്തിൽ ശസാദികൾ വരവരിക്കുമ്പോഴാണ് ഹ്രസ്വമെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ജസ്ശസാദികളിലും അത് ആവശ്യമുണ്ട്. എങ്ങനെ ഹ്രസ്വം അവിടെയുണ്ട് രൂപം, എങ്ങനെയാണ് അഷ്ട അഷ്ട എന്ന രൂപമുണ്ട്. അതാണ് സാമാന്യാപേക്ഷം എന്ന് പറയുന്നത്. വിശേഷം അല്ല. വിശേഷം എന്ന് പറഞ്ഞാൽ ഏതാണ്? ശസാദികൾ. വിശേഷം എന്ന് പറയുന്നത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ശസാദികൾ. സാമാന്യം എന്ന് പറയുന്നത് ജസ്സും കൂടെ ചേർത്ത്. അപ്പൊ ജ്ഞാപകസിദ്ധം സാമാന്യാപേക്ഷത്വം അതെന്നുള്ള നിയമം അനുസരിച്ച് ജസ് ശസ്വരിക്കുമ്പോഴും എന്തോരും എന്ത് വികല്പമാകുമ്പോ എന്തുവരും? ഹർസവും വരും. അതുകൊണ്ടാണ് ഇവിടെ വാ എന്ന് പ്രത്യേകം എഴുതിയത്. ഹല് പരത്തിലിരിക്കുമ്പോഴേ. പക്ഷെ ജസനും ശസിലും ഹല്ലില്ലെങ്കിലും വരും. എന്തുകൊണ്ട്? അല്ല, അഷ്ടാഭ്യ ഔസ് എന്ന് പറഞ്ഞുകൊണ്ട് സൂത്ര അവിടെ സൂത്രത്തിൽ തന്നെ എന്താണ് അഷ്ടാഭ്യ എന്ന് ദീർഘമായി നിർദ്ദേശിച്ചു എന്ന് മനസ്സിലാക്കാൻ എന്താണ് ജസ് ശസ്വരിക്കുമ്പോൾ അഷ്ടന ശബ്ദത്തിനാത്വം വരും. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? അഷ്ടഭ്യ എന്ന് പറഞ്ഞാൽ മതി. അഷ്ടഭ്യ ഔസ് അവിടെ വികല്പമില്ല. ഇല്ല, അത് നിത്യമാണ്. അഷ്ടാഭ്യ ഔസ് അത് വിരിക്കുന്ന നിത്യമാണ്. അവിടെ ഔസില്ല. ഔസിന്റെ കാര്യമേ പറയുന്നു. ജസ്സിലും ശസ്സിലും ഔസില്ല, വികല്പമായിട്ടില്ല. ജസ്സിലും ശസ്സിലും അത് എന്താണ് വരുന്നത്? ഈ സൂത്രം എന്ന് പറയുന്നത് ജസ്സിനും ശസ്സിലും ഔസും നിത്യമായി വിധിക്കുകയാണ്. അത് ഏതിൽ നിന്ന് വിധിക്കുന്നു? ദീർഘ അഷ്ടാശബ്ദത്തിൽ. അത് വികല്പമല്ല. അത് അഷ്ടാശബ്ദത്തിൽ നിന്ന് വിധിച്ചുകൊണ്ടെന്ന് മനസ്സിലാക്കാം. അവിടെ ആത്വം വരും. ആത്വോടെ പിന്നെ ഇത് അംഗമായതുകൊണ്ട് തദന്ത വിധിയും വരും. വാസ്തവത്തിൽ ശബ്ദം ഏതാണ്? നകാരാന്തമാണ് ശബ്ദം. അഷ്ടൻ ശബ്ദം നകാരാന്തമാണ്. പക്ഷേ അഷ്ടാഭ്യ ഔസ്വദിക്കുന്ന ഏത് ചെയ്യുന്ന ദീർഘമായ അഷ്ടാശബ്ദത്തിൽ നിന്നാണ് വിധിക്കുന്നത്. അതുകൊണ്ടാണ് നിത്യമായി വിധിക്കുന്നത്. അത് അഷ്ടനല്ലേ? അഷ്ട അല്ലല്ലോ. അഷ്ടന ശബ്ദത്തിൽ എന്തുവരും നോക്കാം. ഇപ്പൊ അഷ്ടാശബ്ദത്തിൽ എന്തുവരും നോക്കുക. അഷ്ടന്റെ കാര്യം ഇനി വരുന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇത് വിധിച്ചിരിക്കുന്ന ഏതിൽ നിന്ന്? അഷ്ട. അതിൽ നിന്നാ വിധിച്ചിരിക്കുന്ന ഔസ്യം. അപ്പൊ വാസ്തവത്തിൽ ഏതാ ശബ്ദം? അഷ്ടന്നിരിക്കുന്നു. പരത്തിൽ ജസ്സും വന്നു. പക്ഷെ ഇവിടെ ഔസ്യം വിധിച്ചതിന് അഷ്ടനിൽ നിന്നല്ല, പിന്നെയോ അഷ്ടായിൽ നിന്ന് വിധിച്ചു. അപ്പോ അത് എന്തുകൊണ്ട്? അപ്പൊ അഷ്ടനല്ലേ ശബ്ദമുള്ളൂ. അഷ്ടെങ്ങനെ അവൻ പറയുന്നു, ഇതിൽ നിന്ന് മനസ്സിലാക്കാം ജസ്സും ശസ്സും വരവിരിക്കുമ്പോൾ ആത്വം വരും. അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട്. ആ പ്രക്രിയയുടെ നമ്മൾ ചെയ്യണം അങ്ങനെ. അഷ്ടൻ ഔസ്യം നിൽക്കും, നഗാരത്തിന് ആത്വം വിധിച്ച് സവർണദീർഘം വന്ന് അഷ്ട ഔ വൃദ്ധി വന്നിട്ട് അഷ്ടൗ എന്ന് വരും. പക്ഷെ ശബ്ദം ഏതാണ്? അഷ്ടൻ എന്നാണ്. പിന്നെ അഷ്ടന് ആത്വം വിധിച്ചത് വികല്പമാണ്. അഷ്ടന് ആത്വം വിധിച്ചിരിക്കുന്നത് ആവശ്യം വിധിച്ചതല്ല, ആത്വം. അതുകൊണ്ട് അത് വരികയും ചെയ്യാം, വരാതിരിക്കുകയും ചെയ്യാം. വരാത്ത പക്ഷം നോക്കുക, അഷ്ടൻ ജസ് ശസ് എന്നിരിക്കുന്നു. അവിടെ നകാരാന്ത ശബ്ദമായതുകൊണ്ട് ആവശ്യം വരുമോ? ഇല്ല. എന്തുകൊണ്ട്? ആത്വം വന്നാലേ വരത്തുള്ളൂ. പിന്നെ അവിടെ അതിന്റെ പ്രാപ്തിയില്ല, അതിന് വികല്പമാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അഷ്ടൻ ജസ് അഷ്ടൻ ശസ് എന്നിരിക്കുമ്പോൾ അവിടെ ആത്വം വരാത്തതുകൊണ്ട് ആവശ്യത്തിന്റെ പ്രാപ്തി ഇല്ല. അപ്പൊ അത് വികല്പമാക്കേണ്ട കാര്യമില്ല. പിന്നെ അവിടെ എന്തുവരും? ഷഡ്ബ്യോ ലുക്ക് വരുന്നു. പിന്നെ നലോബ പ്രാതിപതികാന് ദൃശ്യ. അപ്പോൾ അഷ്ട അഷ്ടെന്ന് വരും. അപ്പോ അല്പം വളഞ്ഞ രീതിയിലാണെന്നേ ഉള്ളൂ. രണ്ടിടത്തും തുടങ്ങുന്ന എങ്ങനെ? അഷ്ടൻ ജസ് ശസ് എന്ന് തന്നെ. പക്ഷെ അഷ്ടാബ്ദി ആവശ്യം എന്ന് പറഞ്ഞതുകൊണ്ട് അഷ്ടൻ എന്ന് പറയുന്നത് എന്തായി? അഷ്ടാന്ന്. ഈ അഷ്ടാന്ന് എങ്ങനെയായി? അഷ്ടന ആ വിഭക്ത പ്രകാരാത്വം മൂന്ന് സവർണ ദീർഘം മൂന്ന് അഷ്ടാമായി. അവിടെ പരത്തിൽ അവശരിക്കുമ്പോൾ വൃദ്ധി വന്നിട്ട് അഷ്ടം, അതൊരു രൂപം. പിന്നെ അഷ്ടനാവിഭക്തം എന്ന് പറയുന്നത് വികല്പമായതുകൊണ്ട് അത് അത് വരാത്ത ഒരു പക്ഷമാണ് അഷ്ടൻ. അഷ്ടനെന്ന് ഇരിക്കുമ്പോൾ അവിടെ പ്രാപ്തിയില്ല. എന്തുകൊണ്ട്? നിമിത്തമില്ല, ആത്മില്ല. അപ്പോ അവിടെ ഷഡ്ബി ഒലുക്കു വന്നു, നഗാർ ലോപിച്ചു, അഷ്ട. അഷ്ടനാഭക്തവും അത് വികല്പമായിട്ട് വിധിച്ചു. ആത്വം വികല്പമാക്കിയതുകൊണ്ട് എന്ത് പറ്റി? രണ്ടു രൂപ ശ്രദ്ധിച്ചു. ആകാരാന്തമായ അഷ്ടശബ്ദവും നകാരാന്തമായ അഷ്ടശബ്ദവും രണ്ടും ആകാരാന്തത്തിന് വിധിക്കുന്നു, നകാരാന്തത്തിന് വരത്തില്ല. ഫലത്തിൽ വികല്പമായി. വികല്പം വിധിക്കേണ്ട കാര്യമില്ല. വികല്പം വിധിക്കാതെ തന്നെ എന്ത് ചെയ്തു? ഫലത്തിൽ ആവശ്യ വികല്പമായി. അഷ്ടാഭ്യാന്ന് പറഞ്ഞുകൊണ്ട് വികല്പമല്ല അത്. ധാതു അല്ല, പ്രാതിപതികം എന്താണ്? അഷ്ടൻ. അതൊന്നു തന്നെ. പക്ഷെ അഷ്ടാഭ്യ ആവശ്യം വിധിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? അഷ്ടാന്ന് രൂപം കൂടെ വന്നു. അതിൽ നിന്നേ ആവശ്യം വരത്തുള്ളൂ. അഷ്ടാഭ്യ എന്ന് പറയുന്നത് അഷ്ടാശബ്ദം. അത് എങ്ങനെ അഷ്ടാശബ്ദം ആകുമെന്ന് നോക്കും. വീണ്ടും അഷ്ടനിൽ പോകണം. അഷ്ടൻ ശബ്ദത്തിൽ വന്ന് അതിന് നഗാരത്തിന് ആകാരം വന്ന് സവർണ ദീർഘം വന്ന് അഷ്ടാക്കിയതാണ്. പ്രാതിപതികം അഷ്ടൻ തന്നെ. അല്ല, അത് അഷ്ടനാഭക്തം എന്ന് ആത്മവിധിക്കുക സൂത്രം ഉണ്ടല്ലോ. അഷ്ടനാഭക്തം എന്ന് പറയുന്നതിന് ആത്മവിധിക്കുക ഒരു സൂത്രം ഉണ്ടല്ലോ. ആ സൂത്രം പ്രവർത്തിച്ച് അഷ്ടനെ അഷ്ടയാക്കും. അഷ്ടൻ പ്രാതിപതികം. അത് വേണമെങ്കിൽ സ്ഥാനികത്വേന പ്രാതിപതികമാക്കാം. സ്ഥാനികതാദേശോ അനൽവിധം. പ്രാതിപതികം തന്നെ. അഷ്ടൻ എന്ന് പറയുന്നത് പ്രാതിപതികം തന്നെ. ആകാരം വന്നു കഴിഞ്ഞാലും പ്രാതിപതികം തന്നെ. ആ സ്ഥാനത്തിന് അഷ്ടനാകും. കഴിഞ്ഞോ? പരസ്പരാശ്രയം നമ്മുടെ മനസ്സിൽ വരും കേൾക്കുമ്പം. പറഞ്ഞ ശരിയാ, അന്യോന്യാശ്രയം ദോഷം മനസ്സിൽ വരും. എന്നുവെച്ചാൽ അഷ്ടാഭ്യ എന്ന് വരണമെങ്കിൽ എന്ത് വേണം? അത് വരണം. അത് വന്നു കഴിഞ്ഞാൽ എന്താവും? അഷ്ടാന്ന് വരത്തുള്ളൂ. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? അഷ്ടാഭ്യന്ന് അത് വന്നതുപോലെ അങ്ങ് നിർദ്ദേശിച്ചു. അഷ്ടാഭ്യാവശ്യം എന്ന് പറയുന്നിടത്ത് പാണിനി നഗാരത്തിനകത്തും വിരിച്ചില്ലല്ലോ. പാണിനി നേരിട്ട് അഷ്ടൻ എന്ന് പറയുന്ന ശബ്ദത്തിനെ അഷ്ടാന്നാക്കി അഷ്ടാഭ്യാന്ന്. കാരണം അഷ്ടാഭ്യാന്ന് ശബ്ദം ഉണ്ടല്ലോ. അഷ്ടനാഭക്തം എന്നുള്ള സൂത്രം ഉള്ളത് കൊണ്ട് അഷ്ടാഭ്യാന്നൊരു ശബ്ദം ഉണ്ടല്ലോ, അതിനകത്ത് നിർദ്ദേശിച്ചു. അതിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ജസ്സും ശ്വസും പരവിരിക്കുമ്പോൾ കൊണ്ടുവന്നു. അവിടെയാണ് അന്യോന്യാശ്രയ ദോഷം പോലെ തോന്നുന്നത്. അപ്പോ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും നമ്മൾ എന്ത് ചെയ്തു? ഈ സൂത്രം പ്രയോഗിച്ചു. പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് തകരാറുവെന്ന് അതുകൊണ്ടൊന്നുമല്ല, അഷ്ടാഭക്തി എന്നുള്ളടത്ത് ഹലാദിന്ന് കൊണ്ടുവന്നുകൊണ്ടാണ്. ഇന്ന് ഈ പ്രശ്നമൊന്നുമില്ല, അടുത്ത സൂത്രത്തിൽ നിന്ന് ഹലാദിന്ന് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ വിഭക്തി ഇരിക്കുമ്പോൾ അഷ്ടൻ ശബ്ദം തന്നെ ആത്തും വിരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ആത്തും വന്നോളും, പ്രശ്നമൊന്നുമില്ല. അത് തന്നെ അഷ്ടനാഭക്തി എന്ന് പറയുന്നിടത്ത് ഹലെന്ന് പറയുന്നില്ല. അഷ്ടം ശബ്ദത്തിനാത്തും വിരിച്ചാൽ എന്തുവരും? ജസ്സും ശ്വസും പരവിരിക്കുമ്പോഴും ആത്തും വരും, ദീർഘം വരും, വൃത്തി വരും. അഷ്ടമൊന്നും രൂപശ്രദ്ധിക്കും, പ്രയാസമൊന്നുമില്ല. ഹല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ജസ്സും ശ്വസും ഇരിക്കുന്നിടത്ത് അഷ്ടാഭ്യ എന്നുള്ളത് കൊണ്ട് ആത്തും വന്നു എന്നെടുത്തത്. എവിടെ ആത്തും വികല്പാണ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. വാസ്യ ആത്മവികല്പനെയാണ് അല്ലാതെ വാസ്യ, അതിൽ സംശയമൊന്നുമില്ല. അതിലെങ്ങനെ എഴുതിയിരിക്കുന്നു? അല്ല, വൃത്തികളിൽ എല്ലാത്തിലും വാങ്ങുന്നുണ്ട്. വൃത്തിയിലത് വേണം. സിദ്ധാന്തവും സിദ്ധാന്തവും അത് വിട്ടുപോയതാണ്. എല്ലായിടത്തും എല്ലായിടത്തും ഉള്ളതാണ്. എല്ലായിടത്തും ഹലാദീന് മാത്രമല്ല അതുള്ളതാ. അത് വാന്ന് പറയുന്നത് അതിന് പറഞ്ഞല്ലോ, അഷ്ടമ ദീർഘ എന്നുള്ള സൂത്രജ്ഞാപകമാണ്. വികല്പം വരും, എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഈ രണ്ട് രൂപം ഉണ്ടല്ലോ. ആത്വം വരുന്നത് ഹലാദിയിൽ, ആത്വം വരുന്നത് അജാദി വരത്തില്ല, ഹലാദിയിലേ വരത്തുള്ളൂ. അതിനല്ലേ പറഞ്ഞ അഷ്ടാഭ്യാവശ്യം എന്ന് കാണിച്ചെന്ന്, ജ്ഞാപകമാണെന്ന്. അത് വികല്പമല്ല, അത് നിത്യമാണ്. എങ്ങനെ? എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഈ രണ്ട് രൂപ പ്രയോഗത്തിലും ഉണ്ട്. അഷ്ടാന്നും അഷ്ടമെന്നും ഉണ്ട്. അതുകൊണ്ട് ഞാമകമാക്കി. പക്ഷെ ആത്തും വരുന്ന എവിടെ? ഹലാദിയില്. പിന്നെ അത് അജാദിയിൽ വരാത്തതിന് ഉദാഹരണം പറയുന്നത് സമാസത്തിലും മറ്റും വരുമ്പോൾ. ഇപ്പൊ പ്രിയാഷ്ഠ എന്നെല്ലാം വരുമ്പോഴത്തേക്ക് അജാതി പ്രത്യങ്ങൾ പരത്തി വരുമ്പോൾ അതായത് ഇതിപ്പം നിത്യബോധനാന്തമല്ലേ, നിത്യബോധനത്തിൽ അജാതി എന്ന് പറയുമ്പോൾ രണ്ടല്ലേ ഉള്ളൂ, ഏത് ജസ് ശസ്. ഇതൊരു സമാസത്തിന്റെ അവസാനമായി വന്നു കഴിഞ്ഞാൽ സു ഔ ജസ് അം ഔട്ട് ഇങ്ങനെ വരുമ്പം അജാതികൾ വേറെ വരത്തില്ലേ, അവിടെയൊന്നും ആത്വം വരത്തില്ല. അല്ല ഹലാദു എന്ന് പറഞ്ഞു. അജാതികൾ വരുമ്പോ വരാതിരിക്കാൻ, എന്നാൽ ജസ് ശസും അജാതിയാണ് അവിടെ വരിയും വേണം, അതിനു വേണ്ടിട്ട് അഷ്ടാബ്ദി എടുത്തു. ഇത് നിത്യബോധനാന്തമല്ലേ, അവിടെ നും വരത്തില്ലേ, ഷഡ് ചതുർഭ്യസ് നുട്ട്. ഷഷ്ടി ഷഷ്ടി ആം വരുമ്പോഴത്തേക്ക് ഇവിടെ ആമായിട്ടിരിക്കില്ലല്ലോ. ഷഡ് ചതുർഭ്യസ് എന്താ പറയുന്നത്, നുട്ടാവും വരും, ബഹലാദിയാവും. ദ്വിതീയാദികളില്ല. അജാതി വരണമെങ്കിൽ ഏത് വേണം, ഔ അം ട്ടാ ഇതെല്ലാം വരണ്ടേ, അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പം വരുമോ, സമാസത്തിലാണെങ്കിലോ വരാം. അങ്ങനെ അല്ല, അവിടെ ഇത്രയും പറയണമെങ്കിൽ എങ്ങനെ, ഹലാദി എന്നുള്ള വിട്ട് വിഭക്തികളിലെല്ലാം വികല്പമായിട്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളിലും വരും, എന്നുവെച്ചാൽ അജാതി വരവിരിക്കുമ്പോഴും വരും. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഹലാദി എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ താഴെ നിന്ന് മേലോട്ട് കൊണ്ടുപോയില്ല, ഈ താഴേക്ക് താഴേക്ക് മേലോട്ട് കൊണ്ടുപോകുന്ന വിദ്യയൊക്കെ പാണിനിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. പിൽക്കാലത്ത് വന്നവര് ഇതെല്ലാം പാണിനിയുടെ തലയിൽ കെട്ടിവെച്ചതും ആകാം, അപകർഷണവും മറ്റും. എങ്ങനെ പറയണമായിരുന്നു, അല്ല ഇത് ഇത് വരാൻ കാരണം അഷ്ടശബ്ദം നിത്യബഹുവിനാന്തമല്ലേ. അപ്പം നിത്യബോധനാന്തം ആകുമ്പോൾ ബാക്കി അജാതികൾ വരുന്നില്ല, അതിനെ മാത്രം നോക്കുന്നു. പിന്നെ സമാസത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴല്ലേ വരുന്നു, ഇന്ന സ്ഥലത്ത് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ഏകോചനത്തിൽ വരും പ്രിയ അഷ്ടവു യസ്യ സഹ, പ്രിയപ്പെട്ട എട്ടുപേരുള്ള ഏതൊരുവനാണോ അവൻ പ്രിയാഷ്ഠ, അങ്ങനെ വരാം. പ്രിയാഷ്ഠാനവ് അങ്ങനെ വരാം. സിദ്ധാന്തമതിയിൽ അതിന്റെ രൂപങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കൂടുതൽ വിശദമായി പഠിക്കണമെന്നുള്ളവർ അവിടെ നോക്കിയാൽ മതി. പിന്നെ അതിന്റെ ആവശ്യമില്ല. പിന്നെ അതിന് അങ്ങനെ ചിന്തിച്ചു വേണമെങ്കിൽ, കാരണം അങ്ങനെയുള്ള രൂപങ്ങൾ ഭാവനയിൽ കണ്ട് അത്തരം രൂപങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്തരം രൂപങ്ങൾ ആരും പ്രയോഗിച്ചിട്ടില്ല, ഇല്ലെങ്കിലോ ഭാവിയിൽ പ്രയോഗിക്കണ്ട, എന്തിനാ പ്രയോഗിക്കുന്നത്? അപ്പൊ അത്തരം പറയും, അത്തരം രൂപങ്ങൾ പ്രയോഗിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇത്രയും ക്ലിഷ്ടതകളുടെ ആവശ്യമില്ല, അത് പ്രയോഗിക്കാതിരുന്നാൽ മതി. അമ്പരന്ന് ഇനി നമ്മൾ പ്രയോഗിക്കണമെന്നാണെങ്കിൽ അത് അപശബ്ദമാണ്, അങ്ങനെ പ്രയോഗിക്കരുത്. എന്തും പ്രയോഗിക്കാനാണെങ്കിൽ പിന്നെ ഭാഷയുടെ വ്യാകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ ഭാവിയിൽ ഇഷ്ടം പോലെ പ്രയോഗിക്കുമെന്ന് വെച്ചാൽ പിന്നെ വ്യാകരണം ഒന്നും എന്ന് പറയും. അതൊരു ഭാഗം, ഒരു പക്ഷം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം. പാണിനി എഴുതിയിരിക്കുന്ന മതി, അഷ്ടനാഭത്വം അവിടെ ഹലാദിയിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല, വാന്ന് പറയേണ്ട കാര്യമില്ല, അഷ്ടാഭ്യാവസ് ഇത്രയൊക്കെ മതി. ഇവിടെ എന്ത് വരുന്നു? അഷ്ടവും അഷ്ടവും. അടുത്ത് തൃതിയില് അഷ്ടൻ വിസന്നിരിക്കുമ്പോ എന്തുവരുന്നു? അഷ്ടന ആഭക്തോ ആത്തും വന്നു, സൗർണദീർഘം വന്നു, അഷ്ടാഭിഹി അഷ്ടഭ്യഹ. അവിടെയും അങ്ങനെ തന്നെ അഷ്ടഭ്യഹ, അല്ല അഷ്ടാഭ്യഹ അഷ്ടാഭ്യഹ. അടുത്ത് അഷ്ടൻ ആമെന്നിരിക്കുമ്പോൾ ആദ്യം എന്തുവരും? ഷഡ് ചതുർഭ്യസ്യ പ്രകാരം തൊട്ട് വന്ന് അഷ്ടൻ നാം എന്നിരിക്കുമ്പോൾ എന്തുവരും? എന്താ വരുന്നു? അഷ്ടന ആവിഭക്തു പ്രകാരം എന്തുവരും? ഫലാദി കണ്ട് ആത്തുമെന്ന് സവർണ ദീർഘമെന്ന് അഷ്ടാ നാം എന്ന് വരും. പിന്നെ അഷ്ടൻ നത്തും വരും. എന്തുകൊണ്ട്? അട്ടിൽ വരുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ടാട്ടിൽ വരുന്നില്ലേ. അഷ്ടൻ സൂന്നിരിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു? അഷ്ടന ആവിഭക്തു ആത്വം വന്നു, ദീർഘം വന്നു, അഷ്ടാസു. ഇനി ഇത് വരാത്ത പക്ഷം എന്താണ്? ആത്വം വികല്പം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അഷ്ടൻ ജസ്റ്റ് ശസ്തിരിക്കുമ്പോൾ ആത്വം വരുന്നില്ല. ആത്വം വന്നില്ലെങ്കിൽ അവ വരൂ ഇല്ല. എന്തുവരുന്നു? ഷഡ്ഭ്യോ ലുക്കു വരുന്നു, നഗാരത്തിന് വന്നു അഷ്ട അഷ്ട. അഷ്ടൻ ബിസ് എന്നിരിക്കുന്നിടത്ത് നലോപ ആത്വം വരുന്നില്ല. അഷ്ടഭി അഷ്ടഭ്യ അഷ്ടഭ്യ എന്നീ അഷ്ടൻ ആമെന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഒന്നും വന്നു കഴിഞ്ഞ അഷ്ടൻ നാമെന്നിരിക്കുമ്പോ നലോപോണോ വരുന്നു? ആണോ നലോപോണ വരുന്നു? ആലോചിച്ച് പറയും. നോ ഉപധായ ഉപധയ്ക്ക് ദീർഘം വരും. ഇപ്പൊ എന്തുവരും? അഷ്ടാ നാം. ഇനി എന്തുവരും? നോബുധായ എന്താ വിധിക്കുന്നത്? നോബുധായ എന്താ വിധിക്കുന്നത്? ദീർഘം വിധിച്ചിട്ട് എന്തുവരും? നലോപ എന്നിട്ട് എന്തോരും? അപ്പൊ രണ്ടു വർഷമായാലും അവിടെ രൂപത്തിന് വ്യത്യാസമില്ല. ആത്വം വന്നാലും രൂപം എങ്ങനെയാണ്? അഷ്ടാന. ആത്വം വന്നില്ലെങ്കിലോ അഷ്ടാന. പിന്നെ അഷ്ടൻ സൂന്നിരിക്കുന്നിടത്ത് നലോപം വന്നിട്ട് അഷ്ടസു. ഇത് അഷ്ടൻ ശബ്ദത്തിന്റെ അടുത്ത് ഏത് ശബ്ദമാണ്? നകാരാന്തം അഷ്ടൻ നവൻ രൂപം അങ്ങനെ വരും. നവ നവ നവഭി നവഭ്യഹ നവഭ്യഹ നവാനാം നവാനാം എന്നിടത്ത് എന്താ വന്നത്? ഉദാ ദൈവം വന്നു, നഗാരം ലഭിച്ചു. നൊട്ടു വന്നെങ്ങനെ? അടുത്ത ഏതാണ് നഗാരാന്തം? എങ്ങനെ വരും അതിന്റെ രൂപങ്ങൾ? പിന്നെ ഏത്? ഏകാദശി എങ്ങനെയാണ്? അത് കഴിഞ്ഞ ഏതാണ്? അടുത്ത് ഇത് പറഞ്ഞു പറഞ്ഞ് തന്നെ ശീലിക്കണം, നാക്കുകൊണ്ട് പറഞ്ഞ് ശീലിക്കണം. എന്നാലേ ഉറക്കത്തോട് ശബ്ദങ്ങളെ സംബന്ധിച്ച്, കാരണം ശബ്ദമൊന്നും തന്നെ എവിടെ നിന്നാ വരുന്നത്? വാഗിന്ദ്രിയത്തിൽ നിന്നാണ്. മനസ്സിൽ പറഞ്ഞാലും ശരിയാവില്ല, നാക്കുകൊണ്ട് പറഞ്ഞ് ശീലിക്കണം. അപ്പോ ഇത് നകാരാന്തം. അടുത്ത് വരുന്ന ഏതെന്തോണ്? അതിനുദാഹരണം ഇവിടെ ഇല്ല. പിന്നെ അതിനുമില്ല. അത് കഴിഞ്ഞ് അതുമില്ല. അതുവരെ എത്തിയ അതിന് മുമ്പൊന്നുമില്ലേ? ജകാരാന്തം. അടുത്ത് വരുന്ന ജകാരം, അതിൻ്റെ ഇടയ്ക്കുള്ള ഒന്നുമില്ല, അതിനൊന്നും ഉദാഹരണമില്ല. സിദ്ധാന്തബോധയിൽ ഒന്ന് രണ്ടൊക്കെ ഉണ്ട്, ഇവിടെ ഇല്ല. ജകാരാന്തത്തിന് ഉദാഹരണമാണ് ഋത്തിക് ദൃക് സ്രക് ദിക് ഊഷ്ണിക് അഞ്ചു യുജി കുറിഞ്ചാം ച. ഒരു കൂടെ ഞാൻ വയ്ക്കാം. ഋത്തിക് ദൃക് സ്രഗ് ദിഗ് ഉഷ്ണിഗ് അഞ്ചു യുജി കുറിഞ്ചാം ച. ഇത് വായിച്ചു കേട്ടപ്പോ എന്തു തോന്നുന്നു? എന്തെങ്കിലും തോന്നിയ? ഇതെനിക്ക് ആദ്യം വായിച്ചു കേട്ടതൊന്നും ഇത് ആവശ്യമില്ലാത്ത ഒരു സൂത്രമാണെന്ന് തോന്നി. പഠിച്ചു വന്നപ്പോഴും അങ്ങനെ തന്നെ മനസ്സ് തോന്നിയത്. കാരണം ഇത് സിദ്ധാന്തം ഇവിടെ ആവശ്യമുള്ള ഒരു സൂത്രമാണ്. ഇത് കൃത് പ്രകരണത്തിലെ സൂത്രമാണ്, കൃതന്ത വിധിക്കുന്ന സൂത്രമാണ്. സിദ്ധാന്തമതിയുടെ ഒരു രീതി അനുസരിച്ച് അടുത്തു വരുന്ന കൃത തെങ്ങ് വേരവൃത്ത ശ്യാകൻപൃത്തി സ്യക്കു, അത് കഴിഞ്ഞ് വൃത്തിക്ക് ഉദാഹരണം കൊടുക്കും. ഈ ഉദാഹരണം കൂടെ കൊടുത്തിരിക്കുന്നത് ശരിയല്ല. ഇത് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കാകെ ഇത് ഇവിടെ ഒരു കൺഫ്യൂഷനായിരുന്നു. അത് സിദ്ധാന്തമതി പഠിച്ചപ്പോഴാണ് അത് മാറിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മൊത്തത്തിൽ തുടക്കക്കാരെ കുഴപ്പിക്കുന്ന പണികളായത്. ആ സിദ്ധാന്തമതിയുടെ നിലയിലൊക്കെ എത്തുമ്പോൾ പ്രശ്നമില്ല, കൈകാര്യം ചെയ്യാം. പക്ഷെ ഇപ്പോൾ സിദ്ധാന്തമതിയിലേക്ക് കിടക്കുന്നവരെന്ന് വെച്ചാൽ എന്താണ്? പാണിനീയ പ്രവേശത്തിനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ കൊടുക്കുന്നത് ശരിയല്ലെന്നാണ്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ശരിയല്ല, ഇവിടെ ഉദ്ദേശ അല്ല. ഇവിടെ ഋത്തിക് ദൃക് സ്രഗ് ദിഗ് ഉഷ്ണിക് അഞ്ചു യുജി, സിദ്ധാന്തമതിയിൽ ഇതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് യുജിയാണ്. അതാണ് ശരി. ഇവിടെ ഉദാഹരണം കൊടുത്ത ഏതാണ്? ഋത്വിക്. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കും പഠിക്കുന്നവർക്ക്. ഇതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ പഠിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും എല്ലാം ചെയ്യും. അത് വേറെ കാര്യം. ഒരാശയക്കുഴപ്പമില്ലാതെ ഇന്ന് പറയാം. പറയുന്ന ആളുടെ മനസ്സിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല, കേൾക്കുന്നവരുടെ മനസ്സിലും ഒന്നും ഉണ്ടാകാതെ സംഗതിയങ്ങ് കടന്നു പോകും. അങ്ങനെയും പോകാം. പക്ഷേ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി ചിന്തിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ കുഴപ്പം വരും. ഈ സൂത്രത്തിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്നെന്താണ്? ഋത്വിക്, ദധൃക്, സ്രഗ്, ദിഗ്, ഉഷ്ണഗി. ഇത്രയും പിന്നെ വരുന്ന ഭാഗമാണ് ഏത്? അഞ്ചു, യുജി, കുറിഞ്ച്. അഞ്ചു ഗതിപൂജനയോഹോ എന്നൊരു ധാതു ഇനി പഠിക്കും. ഇതിന്റെ രൂപ ഇനി വരും, ഇവിടെ തന്നെ വരും, പുല്ലിംഗത്തിൽ വരും. യുജി യോഗ അർത്ഥത്തിലുള്ള അതിവിടെ അടുത്ത ഉദാഹരണം കൊടുക്കും. കുറിഞ്ച് ഗതൗ അതും വരും ഉദാഹരണം. ഈ മൂന്ന് തന്നിരിക്കുന്ന മൂന്ന് ധാതുക്കളാണ്. ആ ധാതുക്കളെ മൂന്ന് പേരെ വെച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് വന്നിരിക്കുന്ന ഇത് ഇത്രയും ഏതൊക്കെയാണ്? ഋത്വിക്, ദധൃക്, സ്രഗ്, ദിഗ്, ഉഷ്ണി. ഈ അഞ്ചെണ്ണം ഇവിടെ കൊടുത്തിരിക്കുന്ന സിദ്ധരൂപങ്ങളാണ്. സിദ്ധരൂപങ്ങൾ എന്ന് വെച്ചാൽ സുബന്ധത്തിൽ നിന്നും, അല്ല, പ്രാതിപദികത്തിൽ നിന്നും സുപ്പ് വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ അടന്ന് സുപ്പ് ലോപിച്ചു പോയ രൂപങ്ങളെ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഏത്? ഋത്വിക്, ദധൃക്, സ്രഗ്, ദിഗ്, ഇതെല്ലാം സുബന്ധങ്ങളാണ്. അതിനെ ചേർത്ത് സമാസം ചെയ്തിരിക്കുകയാണ്. അപ്പോ നമ്മളിപ്പോ ഇവിടെ ഹലന്തപുല്ലിംഗമാണ് പഠിക്കുന്നത്. ഋത്വിക് എന്ന് പറയുന്നത് ഋത്വിജ് ശബ്ദമാണ്. ഋത്വിജ് ജകാരാന്ത ശബ്ദമാണ്. അതിവിടെ ഋത്വിഗായി മാറി. എപ്പോ? സുബന്ധമായപ്പോ ഋത്വിജായി മാറി, ഋത്വിഗായി മാറി. അതുപോലെ തന്നെ ദൃഷ് ആണ് പ്രാതിപദികം. അത് ദൃക്കായി മാറിയപ്പോ സുബന്ധമായപ്പോ. എന്നുവെച്ചാൽ നമുക്കവിടെ പ്രാതിവിസഞ്ജ വിധിച്ച് പരത്തിൽ സുഖം കൊണ്ടുവന്ന് ലോപിക്കേണ്ട കാര്യമൊന്നും വന്നില്ല. അല്ലാതെ തന്നെ ദൃക് മാറി. അടുത്ത സ്രജ് സ്ത്രീലിംഗ ശബ്ദമാണ്. സ്രജ് സ്രക്കായി മാറി. അവിടെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. പ്രാതിസ്യം ചോദിക്കുക, സുഖം കൊണ്ടുവരിക, ഒന്നിന്റെ ആവശ്യമൊന്നുമില്ല. സുരക്കായി മാറി. ഉഷ്ണി അതിനി വരുന്ന ശബ്ദമാണ്. ഹകാരാന്ത ശബ്ദമാണ് ഉഷ്ണി. അതുകൂടെ എന്തായി മാറി? ഉഷ്ണിഗ്. ഇതും സുബന്ധമായി മാറി. അപ്പോൾ ആദ്യത്തത് ജകാരാന്തം, രണ്ടാമത്തെ ഷകാരാന്തം, മൂന്നാമത്തെ ജകാരാന്തം. ദിക് ശകാരാന്തം, അതിന്റെ ഇടയ്ക്കൊന്ന് വിട്ടുപോയി. ദിശ് ശകാരാന്തം, ദിശ് എന്തായി? ദിഗ്. അതിന്റെ അടുത്ത് ഉഷ്ണിഹ് ഹകാരാന്തമായി മാറി ഉഷ്ണിക്. അതായത് ഋത്വിക് എന്ന് പറയുന്നത് എന്താണ്? ജകാരാന്തം എന്തായി മാറി? ഋത്വിക്. ദദൃക് എന്ന് പറയുന്നത് എന്താണ്? ഷകാരാന്തം എന്തായി മാറി? ദദൃക്കാരാന്തം. സൃഗ് എന്ന് പറയുന്നത് എന്താണ്? ജകാരാന്തം. അതെന്തായി മാറി? സ്രഗ്ഗന്നായി. ദിഗ് എന്ന് പറയുന്നത് എന്താണ്? ശകാരാന്തം. ദിഗ് എന്ന് മാറി. ഉഷ്ണിഖ് എന്ന് പറയുന്നത് ഹകാരാന്ത ഉഷ്ണിഖ് എന്ന് മാറ്റി. എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന മുഴുവൻ സുബന്ധ ശബ്ദങ്ങളാണ്. ഇത് സുബന്ധങ്ങളാകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതെല്ലാം രൂഢ ശബ്ദങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വ്യുത്പത്തിയില്ല. വേണ്ടി വന്നാൽ വ്യുത്പത്തി പറയാം. എങ്ങനെ? ഈർദ്ദിഷു യജദീതി ഋത്തിഗ്, അങ്ങനെ പറയാം. ഋതുക്കളിൽ യാഗം ചെയ്യുന്നവൻ, വസന്തം പോലെയുള്ള ഋതുക്കളിൽ യാഗം ചെയ്യുന്നവനാണ് ആര്? ഋത്തിഗ്. അങ്ങനെ വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് അങ്ങനെ വ്യുത്പത്തി പറയേണ്ട ശബ്ദമല്ല. എന്തുകൊണ്ട്? രൂഢ ശബ്ദം. ഇതെല്ലാം അങ്ങനെയുള്ള ശബ്ദങ്ങളാണ്. അപ്പോ അങ്ങനെ നമ്മളെ വ്യുത്പത്തി പറയുമ്പോ ഋതു യജ് എന്നിരിക്കും. അവിടെ ഒരുപാട് സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? അതായത് ഉപപദ സമാസം എന്ന് പറയുന്ന ഒരു സമാസം വരണം. ഇവിടുത്തു യജ് എന്നിരിക്കുന്നത് വചിസ്വപിയചാദീന കീതി പ്രകാരം യകാരത്തിന് സമ്പ്രസാരണം വരണം. സമ്പ്രസാരണ വെച്ചാൽ പൂർവരൂപം വരണം. ഇരുത്തു ഇജെന്ന് വരും, യുഗവിണച്ച് വരണം. എന്നിട്ട് ഇരുത്തു ഈജ് സുബന്ധം പരത്തിൽ സുവരണം, ലോപിക്കണം. പിന്നെ അത് ജകാരത്തിന് കവർഗം വരണം, ജസ്തും ചർത്തും വരണം. ഇത്രയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പൂർവ്വത്തിലിരിക്കുമ്പോൾ ഏജിരിക്കുമ്പം സമാസം വരണം എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? സമാസം പഠിക്കണം. അത് പറയാതെ അത് മനസ്സിലാകത്തില്ല. പിന്നെ ഇതിൽ നിന്ന് കിൻ എന്ന് പറയുന്ന പ്രത്യയം വന്നു. കിൻ കിൻ പ്രത്യയം വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ അത് പിന്നെ കൃത്താണ്, അതുകൊണ്ട് ഇത് കൃതന്തമാണ്, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ കൃതന്ത പ്രകരണം പഠിക്കണം. വേണ്ടേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ഋതുപൂർവത്തിലുള്ള യജുധാതുവിൽ നിന്നോ ഋത്തിക് എന്ന് വെച്ചാൽ സിദ്ധാന്തപതി മൊത്തം പഠിക്കണം, എന്നാലേ അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനൊരു സൂത്രം ഇവിടെ കൊടുക്കുമ്പോൾ എടുത്തിക് ദദ്രക് സ്രഗ് ദിക് ഉഷ്ണിക് ഇത്രയും ശബ്ദങ്ങളിവിടെ നിർദ്ദേശിക്കുമ്പോൾ പാണിനി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രക്രിയകൾ അറിയണമെന്നുള്ളതല്ല. പാണിനി ഇതിനെ രൂഢ ശബ്ദമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. നമ്മൾ വ്യാകരണം ഒക്കെ അറിയാമെന്നുള്ളവർക്ക് ഈ എല്ലാ സ്ഥലത്തും പോയി ഈ സൂത്രങ്ങളെല്ലാം ഉപയോഗിച്ച് ഇത് ചെയ്ത് ഇങ്ങനെ രൂപം ഉണ്ടാക്കാം. പക്ഷെ പാണിനി അത് ഉദ്ദേശിച്ചിട്ടില്ല. പാണിനി എന്താണ്? ആ രൂപത്തെ നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രക്രിയകളൊന്നും കൂടാതെ, പ്രക്രിയ സംഭവിക്കാമെന്നുള്ളിടത്ത് പ്രക്രിയകളൊന്നും കൂടാതെ ഒരു രൂപത്തെ സൂത്രത്തിൽ നേരിട്ട് കാണിച്ചാൽ അതിനെന്ത് പറയും? നിപാതനം എന്ന് പറയുന്നു. പാണിനി ഇത്രയും ശബ്ദങ്ങൾ ഇവിടെ നിപാതനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രക്രിയയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അല്ല, പ്രക്രിയയാണ് വേണ്ടതെങ്കിൽ പാണിനി എന്ത് ചെയ്യും? അത് ആ പ്രക്രിയകളിലൂടെ നമ്മൾ ഋത്തിക്ക് ശബ്ദം ഉണ്ടാക്കണം. പാണിനി സൂത്രത്തിൽ കാണിക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പന്ഥാഹ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. അതിപ്പോൾ പാണിനിക്ക് പന്ഥാഹ എന്നൊരു ശബ്ദത്തെ നമുക്ക് നേരിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ പതിമതി ഋഭുഷാൻ ആ സൂത്രത്തിൻ്റെ ആവശ്യമില്ല. ഇതോ സർവനാമസാന അതിൻ്റെ ആവശ്യമില്ല. ധോന്തഹ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു സൂത്രത്തിൽ പന്ഥാഹ എന്നൊക്കെ പറഞ്ഞാൽ മതി. അശുദ്ധ രൂപത്തെ നിർദ്ദേശിക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും അങ്ങനെ ഒരു സിദ്ധരൂപത്തെ നിർദ്ദേശിച്ചാൽ അതിന്റെ അർത്ഥം നമ്മളതിന്റെ പ്രക്രിയ നോക്കേണ്ട കാര്യമില്ല. രൂഢ ശബ്ദമാണ്, അതിന് പ്രക്രിയ ഇല്ല എന്നാണ് ആ ശബ്ദം സിദ്ധിക്കുന്നതിന്. അപ്പൊ ഹൃദി എന്ന് പറയുന്ന ആ ശബ്ദം നിപാതനം ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രക്രിയ നമ്മൾ ചെയ്യേണ്ട ആവശ്യം അവിടെ ഏത് നിർദ്ദേശിക്കുന്ന ആ രൂപം ഇർത്തിഗ് വരെ എത്തുന്നതിന് നമ്മൾ പ്രക്രിയ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇർത്തിജവെന്ന് ഇവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടോ? അതിന് നമുക്ക് പ്രക്രിയ ചെയ്യാം, ഇർത്തിഗിന് ആവശ്യമില്ല. കാരണം അത് നിർദ്ദേശിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ദധ്, ശ്രഗ്, ദിഗ്, ഊഷ്ണിക്ക് ഇത്രയും ശബ്ദങ്ങൾ ഇതെല്ലാം നിപാതനം ചെയ്തിരിക്കുന്നു എന്ന് പറയാം. പറയും പ്രാതിഷ്ഠിക വിധിം വിനാ സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശവും നിപാതനം. പ്രാതിഷ്ഠിക വിധി എന്ന് പറഞ്ഞാൽ വിശേഷവിധി. വിശേഷവിധി കൂടാതെ സിദ്ധപ്രക്രിയ ശബ്ദസ്വരൂപസ്യ, ഒരു ശബ്ദത്തിന്റെ പ്രക്രിയകളെല്ലാം സിദ്ധമായ ശബ്ദത്തെ നിർദ്ദേശവും നിർദ്ദേശിക്കുന്ന എവിടെ? സൂത്രത്തിലോ വാർത്തികത്തിലോ നിർദ്ദേശിച്ചാൽ അതിനെ എന്തു പറയും? നിപാതനം. എഴുത്തുകാരനില്ലേ ഇന്ന്? എഴുതാൻ വേറെ ആരും ഇല്ല, എഴുത്തറിയാമെന്നുള്ള ഒരാളേ ഉള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? നിപാതനം ചെയ്തിരിക്കുകയാണ്. നിപാതനം ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന്റെ പ്രക്രിയ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് അടുത്ത സൂത്രങ്ങൾ? കൃതാദി വേരവൃത്തസ്യ അകൻ പ്രത്യസ്യു എന്ന് കഴിഞ്ഞിട്ട് അവിടെ എന്തോ എഴുതിയിരിക്കുന്നു? ഇർത്തിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇർത്തിക് ശബ്ദത്തിന് വേണ്ടിയല്ല ഇത് കാണിക്കേണ്ടിയിരുന്നു. ഇനി അങ്ങനെ ഇർത്തിക് ശബ്ദമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് രണ്ട് മൂന്ന് സൂത്രം കഴിഞ്ഞിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഇർത്തിക്ക്. അപ്പൊ ഇത് ഇർത്തിക്കെന്ന് വായിക്കുമ്പോ ഇർത്തിക്കെന്ന് സൂത്രത്തെ നിപാതനം ചെയ്തിരിക്കുന്നു, പിന്നെ എന്തിനായി പ്രക്രിയ എന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പ്രക്രിയയുടെ ആവശ്യമുണ്ടോ? കാരണം സിദ്ധപ്രക്രിയയെ നിർദ്ദേശിക്കുന്നതാണെന്ത് നിപാതനം. അങ്ങനെ നിപാതനം ചെയ്താൽ പിന്നെ എന്തിനാ അതിന് പ്രക്രിയ? അതിന്റെ ആവശ്യമുണ്ടോ? പക്ഷെ ഇതിന്റെ ആവശ്യമുണ്ട്. ഏത് കൃതതി വേരഭക്തസ്യ ഹിൻപ്രത്യസ്യക്കു അതിനു വേണ്ടിയിട്ട് യുജി. അവിടെ ആ മൂന്ന് ശബ്ദങ്ങൾ ഏതാണ്? അഞ്ചു, യുജി, കുറിഞ്ച്. ഇവിടെ പൂർണ്ണമായി നിവാദനം ചെയ്തില്ല. അവിടെ ചില കാര്യങ്ങൾ പാണിനി നിവാദനം ചെയ്ത് ചിലത് വിട്ടുകളഞ്ഞു. അത് പൂർത്തിയാക്കുന്നതിന് ഈ സൂത്രങ്ങളുടെ ആവശ്യമുണ്ട്. അവിടെ സിദ്ധരൂപമല്ല കാണിച്ചിരിക്കുന്നു, അവിടെ ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നുവെച്ചാൽ അവിടെ പ്രക്രിയ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ന് പറയുന്ന ഈ സൂത്രത്തിന് ശേഷം സിദ്ധാന്തത്തിലും കൃതതിങ്ങി വേരവൃത്തസ്യാക്കൻ പ്രത്യസ്യൊക്കെ കൊടുത്തിട്ട് ഉദാഹരണം കൊടുത്തിരിക്കുന്ന ഏതാണ്? യുജാണ്. എന്തുകൊണ്ട്? അതിനത് ആവശ്യമുണ്ട്. അവിടെ എന്താണ് ആ മൂന്ന്? അത് മൂന്നും കാണിച്ചിരിക്കുന്ന ധാതുക്കളെയാണ്, അഞ്ചു, യുജി. പക്ഷെ ഇവിടെയും ചില കാര്യങ്ങൾ നിപാതനം ചെയ്യുന്നുണ്ട് പാണി, പക്ഷെ ഇവിടെ എല്ലാം പൂർണ്ണം ആക്കിയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ശരിക്കും ഈ സൂത്രത്തിന്റെ ദൃഷ്ടാന്തം കൊടുക്കേണ്ടത് പ്രക്രിയ പൂർണ്ണമാകാത്തതാണ്. സിദ്ധാന്തം മതിയെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇർത്തിക്കിനിത് കൊടുക്കാം. എങ്ങനെ? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞവരെ സംബന്ധിച്ച്, തുടക്കക്കാർക്കല്ല. പാണിനി ഇർത്തി എന്ന് പറയുന്ന ശബ്ദത്തെ നിപാതനം ചെയ്യുന്നതിന് വേണ്ടി ഇന്ന ഇന്ന സൂത്രങ്ങളെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ആശ്രയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത്. അങ്ങനെ പറയണമെങ്കിൽ ഈ സൂത്രം പോരാ. ഇവിടെ വളരെ പ്രധാനമായൊരു സൂത്രം കൂടിയുണ്ട്. എന്താണ്? വചിസ്വപ്യചാദീനം ഖീതി, സമ്പ്രസാരണം വിധിക്കുന്ന ഒരു സൂത്രമുണ്ട്. അതില്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. കാരണം എടുത്തു ചെന്നിരിക്കുന്നത് എങ്ങനെ എടുത്തുചെന്നായി, അത് മാത്രമല്ല സമാസം അതും ചെയ്തിട്ടുണ്ട്, അതും കാണിക്കണം. ഉപദസമാസം പല സൂത്രങ്ങളും കൂടുതൽ വേണ്ടി വരും. അപ്പൊ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പിടികിട്ടിയെങ്കിലേ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല, ഈ എഴുതിയിരിക്കുന്ന എല്ലാം ശരിയാണ്, ഇതുപോലെ അങ്ങ് പോയാൽ മതി, ഞാനായിട്ട് ആർക്കും ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല, പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇവിടെ വൃത്തിക്ക് ദദൃഗ് സൃഗ് ദിക് ഉഷ്ണിക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ച് ശബ്ദങ്ങളെ പാണിനി നിപാതനം ചെയ്തിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്കതിലിനി ഒന്നും ചെയ്യാൻ ശേഷിക്കുന്നില്ല, രൂപത്തെ തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിലിനി കൂടുതൽ രൂപങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കവിടെ സൂത്രങ്ങൾ ഉപയോഗിക്കാം. അഞ്ചു യുജി കുറിഞ്ചാം, ഈ മൂന്ന് ധാതുക്കളെയും ഇവിടെ കാണിച്ചിരിക്കുന്നിടത്ത് പാണിനി ഇത് പൂർണ്ണം ആക്കിയിട്ട്, എന്നാൽ ഇവിടെ നിപാതനം ചെയ്തിട്ടുണ്ട് പക്ഷെ പൂർണ്ണമാക്കില്ല. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? അത് പൂർണ്ണമാക്കാൻ വേണ്ടി നമുക്ക് വേറെ സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. അതായത് അവിടെ ഇതിപ്പോ ഇവിടെ വന്നിരിക്കുന്നു കൃതന്ത പ്രക്രിയയിലാണ്, കൃത് പ്രക്രിയയിൽ. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഓരോ ധാതുക്കളിൽ നിന്ന് പ്രത്യയത്തെ വിധിക്കുകയാണ്. ഉദാഹരണം ഇവിടെ ഇപ്പം അഞ്ചു ധാതു, അതിൽ നിന്ന് ഇവിടെ കിൻ പ്രത്യയത്തെ വിധിച്ച്, ഇതാണ് അവിടുത്തെ പ്രക്രിയ. ധാതുവിൽ നിന്ന് ഒരു പ്രത്യേകത്തെ വിധിച്ചു. പക്ഷെ ഇവിടെ ഋത്വിക് എന്ന് പറയുന്നത് ധാതുവാണ്, സുബന്ധമാണ്, അതിൽ നിന്ന് കിന്നു വിധിക്കാൻ പറ്റുമോ? അപ്പൊ മനസ്സിലാക്കാം ഇവിടെ ഇത് ധാതുവിൽ നിന്ന് വിധിച്ചിരിക്കുകയെല്ലാം മറിച്ച് ധാതുവിൽ നിന്ന് കിന്നു വന്ന് സമാസം മറ്റു കാര്യങ്ങളൊക്കെ വന്ന് സുബന്ധ രൂപത്തെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ധാതുവിൽ നിന്ന് ഒരു പ്രത്യയത്തെ വിധിച്ച് പിന്നെ അതിൽ നിന്ന് സുബന്ധം വന്നു വരുന്ന പ്രക്രിയയല്ല ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിനെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടുത്തിക്കെന്ന് പറയുന്നത് സുബന്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നിവാദനം ചെയ്തിരിക്കുകയാണ്, ഇതിനി നമുക്കൊന്നും ചെയ്യാൻ ഇല്ല. ശബ്ദപ്രക്രിയസ്യ ശബ്ദസ്വരൂപസ്യ നിർദ്ദേശമാണ് ഇവിടെ. അത് പറയുന്നത് നിപാത സജ്ഞ ചാതയോ അസത്വേ, അതെന്താണ് ചാഹ വാ, ഇതിനെല്ലാം നിപാതം എന്ന് പറയുന്ന ഒരു സജ്ഞ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്ന അതെല്ലാം നിപാതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പാണിനി നിപാതനം ചെയ്തിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ശബ്ദങ്ങളെ നേരിട്ട് സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നു, പ്രക്രിയ കൂടാതെ. രണ്ട് കാര്യമാണ്, ഒരു ശബ്ദത്തെ അതിന്റെ പ്രക്രിയകൾ ഉണ്ട് അതിന്, പക്ഷെ അതൊന്നും കൂടാതെ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ പ്രക്രിയയിലെ കണ്ടെത്താൻ കഴിയും. പക്ഷെ പാണിനി നേരിട്ട് നിർദ്ദേശിച്ചുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാതെ നമുക്ക് രൂഢമായിട്ട് കണക്കാക്കാം. അതിനാണ് നിപാതനം എന്ന് പറയുന്നത്. പല സൂത്രങ്ങളിലും ഇതുപോലെ നിപാതനം ചെയ്യും ശബ്ദങ്ങൾ. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം പ്രക്രിയ ഉണ്ടാകാം, പക്ഷെ അതൊക്കെ പാണിനി തന്നെ ചെയ്തു. അത് അങ്ങനെ കാണിക്കുന്ന എന്തുകൊണ്ട്? അതെല്ലാം രൂഢമായ ശബ്ദങ്ങളായിരിക്കും മിക്കവാറും അങ്ങനെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ അത് പ്രകൃതി പ്രത്യേകം ഒന്നും തെരഞ്ഞുപിടിച്ച് പോകേണ്ട കാര്യമില്ല. രൂഢ ശബ്ദങ്ങളെ നമ്മൾ അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്താണ് പ്രകൃതി? ഈ ഒരു ശബ്ദം കാണുമ്പോൾ അതിൽ ധാതു ഏതാണ്, ഏത് പ്രത്യയം വന്നു, ഇതൊക്കെ എന്തിനാണ് അന്വേഷിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥബോധത്തിന് വേണ്ടിയിട്ട്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ധാതു പ്രത്യം എന്നൊക്കെ പറയുന്ന എന്താണ്? എന്താ ഈ സാധനങ്ങൾ? ഇതൊക്കെ വെറൊരു സങ്കല്പമാണ്. ഏതെങ്കിലും ഒരു ശബ്ദം ഏതെങ്കിലും ഒരു ധാതുവിൽ നിന്ന് ഇങ്ങോട്ട് ഉരുണ്ട് വന്നാണോ? ആണോ? ഒന്നുമല്ല, ഇതൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നതാണ്, ഒരു സങ്കല്പങ്ങൾ. എന്ന് വെച്ചാൽ എന്തിനങ്ങനെ സങ്കല്പിക്കുന്നു, ആ ശബ്ദത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നതാണ്. അതൊക്കെ അതിൽ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ചില ശബ്ദങ്ങൾ ചില പ്രത്യേക അർത്ഥത്തിൽ ദീർഘകാലമായി ഉപയോഗിച്ച് പഴകിക്കഴിഞ്ഞു. എത്ര കാലം കൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണെന്നുള്ള ആർക്കും ഒരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ ആ ശബ്ദത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിലേതാണ് ധാതു, ഇതിന്റെ ഏതാണ് പ്രത്യേകമെന്നൊന്നും അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. അതിനാണ് എന്ത് പറയുന്നത്, രൂഢം. ഉദാഹരണം ഗൗ എന്ന് പറയുന്ന ശബ്ദം, ഗൗ എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? അത് ഇന്നും ഇന്നലെയല്ല, അനാദികാലമായി ആ ശബ്ദം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചിന്തിക്കാതെ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നു. അതുകൊണ്ട് നമ്മൾ ആ ശബ്ദത്തെ എന്ത് പറയും, രൂഢം. പക്ഷെ പാചകഹ, കാരകഹ, കർത്ത എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പല തരത്തിലുള്ള അർത്ഥ സാധ്യതകളുണ്ട്. അപ്പൊ ഈ ശബ്ദത്തിന് എങ്ങനെയാണ് അർത്ഥം വന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സങ്കല്പിച്ചെടുക്കുന്നതാണെന്ത്, ഈ ശബ്ദത്തിനൊരു കാരണം. ഇപ്പൊ കർത്ത, കാരകഹ, ക്രിയ, കരോതി എല്ലാ ശബ്ദങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. അപ്പൊ ഈ ശബ്ദങ്ങൾക്കെല്ലാം ഒരു സമാനതയുണ്ട് എന്നർത്ഥ വ്യത്യാസമുണ്ട്. അപ്പൊ സമാനതയുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിലെല്ലാം പൊതുവായ ഒന്ന് വേണം. അതിനെന്ത് പറയും, റൂട്ട്, ധാതു എന്ന് പറയും. എന്നർത്ഥ വ്യത്യാസം വരുന്നു. അപ്പൊ ഇതിലെന്താ, ഇതിന് വേറെ വിശേഷം. അതിനെന്ത് പറയും, പ്രത്യയങ്ങൾ. അങ്ങനെ പ്രകൃതി പ്രത്യയത്തെക്കുറിച്ച് ചിന്തിച്ച് അർത്ഥ വ്യത്യാസത്തെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അതിന്റെ ആവശ്യമില്ലാത്ത ശബ്ദങ്ങളെ പാണിനി എന്ത് ചെയ്യുന്നു, ചെടുത്ത് നേരിട്ടങ്ങ് പറയുന്നു. അതിനെന്ത് പറയും, നിപാതനം വേറെ, നിപാതം വേറെ. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അർത്ഥിക്, ദദ്രുക്, സ്രഗ്, ദിഗ്, ഉഷ്ണിക്, ഈ ശബ്ദങ്ങൾ. അതിന്റെ ധാതുവുമായിട്ട് ചിലപ്പോൾ ആ ശബ്ദത്തിന് ബന്ധമൊന്നും കാണത്തില്ല, ബന്ധമുണ്ടോ എന്നും വരാം. ഒരു ധാതുവിനെ നമ്മളവിടെ കണ്ടെത്താൻ ശ്രമിച്ചാൽ തന്നെ ആ ധാതുവിനും ഈ അർത്ഥവുമായിട്ടൊരു ബന്ധവും കാണണമെന്നില്ല.